എത്ര നാടും നീലാവും മാഞ്ഞാലും നിന്നോർമകളിന്നും തീരാതെ പൊൻവെയിലൊരു പോലെ കൊണ്ടില്ലേ നാം ഒന്നായി കൂടുമേയില്ലേ അന്നെന്നും നാം തൂകും കിനാ മലരുകളെല്ലാം നാം കണ്ടില്ലേ ചോരും പുരയിൽ നിത്യം പൊങ്ങും കുടയുടെ പേരോ സ്നേഹം എന്നല്ലേ എന്നാലും പോലിങ്ങില്ലേ വിട ചൊല്ലാതെ നീ അകലേ.